കരുണയോടെന്നെ കാക്കുന്നവൻ. കാൽകൾ കല്ലിൽ തട്ടിപ്പോകാതെ കൺമണി പോലെന്നെ കരുതുന്നവൻ. അങ്ങയുള്ളേ തന്നെയുള്ളേ നിൻ സന്നിധിയും ഞാൻ കാണിപ്പോ. അങ്ങയുള്ളേ തന്നെയുള്ളേ നിൻ സന്നിധിയും ഞാൻ കാണിപ്പോ. കാരുണ്യവാനാകും എൻ്റെ ദൈവം, കരുണയോടെന്നെ കാക്കുന്നവൻ. കാൽകൾ കല്ലിൽ തട്ടിപ്പോകാതെ കൺമണി പോലെന്നെ കരുതുന്നവൻ. തന്നെയുള്ളേ നിൻ സന്നിധിയും ഞാൻ കാണിയിരിക്കും.